ധർമ്മമോ പരമേശ പവിത്ര പുത്രനോ കരുണാവാൻ നബി മുത്തര. രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ പുരുഷാകൃതി പോണ്ട ദൈവമോ എന്ന് പറഞ്ഞാൽ ഗുരു തന്നെയാണ്, വേറെ ഒന്നും കൂടെ യോജിക്കത്തില്ല. ഗുരുവിന്റെ വിശേഷണമായിട്ടേ യോജിക്കത്തു. നരദിവ്യാകൃതി പോണ്ട ധർമ്മമോ, നരദിവ്യാകൃതി എന്ന് വെച്ചാൽ മനുഷ്യാകൃതി എന്ന് തന്നെയാണ്. മനുഷ്യാകൃതിയെ പ്രാപിച്ച ധർമ്മമാണോ, ധർമ്മം മനുഷ്യാകൃതിയെ പ്രാപിച്ചതാണോ, ഇതും ഗുരുവിനെ യോജിക്കത്തില്ല. ആൾക്കാരിങ്ങനെ തപ്പിത്തടഞ്ഞ് വ്യാഖ്യാനിച്ച് എല്ലാവരും വ്യാഖ്യാനിക്കുന്നത് എന്താണ്? നരദിവ്യാകൃതി പോണ്ട ധർമ്മം എന്ന് പറഞ്ഞാൽ ശ്രീരാമനാണ്. എല്ലാവരും വ്യാഖ്യാനിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് രാമായണത്തിൽ പറഞ്ഞിട്ടുണ്ട് രാമോ വിഗ്രഹവാൻ ധർമ്മ, അതാണ് ഇവിടെയും പറയുന്നത്. രാമൻ എന്താണ്? ധർമ്മം രൂപം പൂണ്ടതാണ്. വിഗ്രഹം എന്ന് വെച്ചാൽ നരദിവ്യാവ്. രാമൻ എന്ന് പറയുന്ന ആളാരാണ്? ധർമ്മം ഒരു രൂപം പൂണ്ടതാണ്, അല്ലെങ്കിൽ ധർമ്മം നരദിവ്യാകൃതിയെ പൂണ്ടതാണ്. രാമായണത്തിന് അങ്ങനെ തന്നെ പറയും. അതിവിടെ പക്ഷെ സ്വീകരിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? എന്തുകൊണ്ടാണ്? എന്തുകൊണ്ടാണ് സ്വീകരിക്കാൻ പറ്റാത്ത? അവിടെ ധർമ്മം എന്ന് രാമായണത്തിൽ മൊത്തം പറയുന്നത് വർണ്ണ ആശ്രമ ധർമ്മങ്ങളെ കുറിച്ച്. അവിടെ പറയുന്ന വർണ്ണധർമ്മത്തെയോ ആശ്രമ ധർമ്മത്തെയോ ഗുരു അംഗീകരിക്കുന്ന രണ്ടും അംഗീകരിക്കാൻ പറ്റില്ല. വർണ്ണധർമ്മം എന്ന് പറയുമ്പോൾ ജാതിധർമ്മം, അതും അവിടെ പറയുന്ന ഏതാണ്? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, ഈ നാല് ജാതികളുടെ ധർമ്മങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇതിന് പുറത്തുള്ള ആൾക്കാർക്ക് ധർമ്മമില്ല, അവർക്ക് ധർമ്മമേ ഇല്ല. ശാസ്ത്രങ്ങളൊന്നും അവർക്ക് വേണ്ടി ഒന്നും എഴുതിയിട്ടില്ല. പിന്നെ ജാതിധർമ്മം ധർമ്മമെന്ന് പറയുന്ന രാമനെങ്ങനെ ഇവിടെ സ്തുതിക്കും? രാമായണത്തിൽ ശരിയാണ്, അല്ലെങ്കിൽ ആർഷ സംസ്കാരത്തിൽ അത് ശരിയാണ്. പിന്നെ വർണ്ണധർമ്മം, പിന്നെ ആശ്രമധർമ്മം, അത് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം അവിടെ ആശ്രമധർമ്മം എന്ന് പറയുന്നത് ഓരോ ജാതിക്കനുസരിച്ചുള്ള ആശ്രമധർമ്മം. ഗൃഹസ്ഥെന്ന് പറയും, ഗാർഹസ്ഥ്യ ഒരു ആശ്രമമാണ്, ബ്രഹ്മചര്യ ഒരു ആശ്രമമാണ്. ആ ആശ്രമധർമ്മം ഓരോ ജാതിക്കും വേറെ വേറെയാണ്. ബ്രാഹ്മണന്റെ ബ്രഹ്മചര്യമല്ല ക്ഷത്രിയന്റെ, ക്ഷത്രിയന്റെ ബ്രഹ്മചര്യ ധർമ്മമല്ല വൈശ്യന്റെ. അപ്പോ പിന്നെ ശൂദ്രന് ഈ ബ്രഹ്മചര്യ ധർമ്മമേ ഇല്ല, ശൂദ്രന് ഒറ്റ ധർമ്മമേ ഉള്ളൂ ഗാർഹസ്ഥ, വേറെ ധർമ്മങ്ങളൊന്നുമില്ല. ഏകജാതി, ദ്വിജാതി അല്ല. ദ്വിജാതികൾ എന്ന് പറയുന്ന മൂന്ന് പേര്, ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ. അവർ ആദ്യം ജന്മത്താലെ ഒരു ജാതി, അതിൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആണ്. പിന്നെ ഉപനയനം ചെയ്ത് രണ്ടാമത്തെ ജാതി, ജന്മജാതി എന്ന് വെച്ചാൽ ജന്മം. ശൂദ്രന് ഉപനയനമില്ല, അതുകൊണ്ട് ഉപനയനം ചെയ്താലേ ബ്രഹ്മചാരിയാവും. ഇപ്പൊ ശൂദ്രന് ബ്രഹ്മചാരിയാണ്, അത് വിവാഹം കഴിക്കാം. വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എന്തോരം ഗാർഹസ്ഥ്യം. അസ്വയം ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ മൂന്ന് പേരും ദ്വിജാതികളാണ്. അവർക്ക് ജന്മം കൊണ്ടൊരു ജാതി, പിന്നെ ഉപനയനം ചെയ്ത് രണ്ടാമത്തെ ജന്മം. അവിടെ ബ്രഹ്മചര്യവും ഗാർഹസ്ഥ്യവും എന്താണ്? അപ്പോ ആശ്രമധർമ്മം എന്ന് പറയുന്നതും രാമായണത്തിൽ പറയുന്നതനുസരിച്ച് ജാതിക്കനുസരിച്ചുള്ളതാണ്. അത് ശരിക്കും ആശ്രമധർമ്മം മൂന്നാശ്രമങ്ങൾക്കേ ഉള്ളൂ ആശ്രമധർമ്മമായിട്ട് പറഞ്ഞത്. ദ്വിജാതികൾക്കേ ഉള്ളൂ ആശ്രമധർമ്മം. ശൂദ്രനങ്ങനെ ആശ്രമധർമ്മവുമില്ല. പിന്നെ ജനിച്ചു കഴിഞ്ഞാൽ വിവാഹം കഴിച്ച് ജീവിക്കാം, അതിന് വേണമെങ്കിൽ ഒരു എന്താണ് ആശ്രമം എന്ന് വേണമെങ്കിൽ പറയാം. അത്രയേ ഉള്ളൂ മുഖ്യമായിട്ട് ശൂദ്രന്റെ ആശ്രമധർമ്മമാണ്. അപ്പോൾ വർണ്ണധർമ്മം ആശ്രമധർമ്മം എന്ന് പറയുന്നത് ഇവിടെ ധർമ്മം എന്ന് പറയുന്നതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഇവിടെ രാമനെ ആണ് നരദിവ്യാകൃതി പൂർണ്ണ ധർമ്മം എന്ന് എല്ലാവരും വ്യാഖ്യാനിച്ചു വെച്ചിരിക്കുകയാണ്. രാമനാണ് അങ്ങനെ ശരിയാണ്. മിക്കവാറും എല്ലാവരും അങ്ങനെ വ്യാഖ്യാനം ഒരിക്കലും യോജിക്കുന്നില്ല. പിന്നെ രാമന്റെ ധർമ്മം അല്ലെങ്കിൽ രാമായണ ധർമ്മം എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യന് സ്വീകരിക്കാൻ പറ്റിയ ധർമ്മമല്ല. പഴയ കാലത്തിൽ പ്രാചീന കാലത്തിൽ പ്രാകൃതരായ മനുഷ്യരുടെ ധർമ്മങ്ങളാണ്. അതുകൊണ്ട് ഇവിടെ എന്താണോ നരം ദിവ്യാകൃതി കൊണ്ട് ധർമ്മം എന്ന് പറഞ്ഞ് രാമനെ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ പരമാബദ്ധമാണ്. രാമന്റെ ധർമ്മം അത് ഒരു കാലത്ത് ഇങ്ങനെ ഒരു ധർമ്മമൊക്കെ കുറേയൊക്കെ നിലനിന്നിരുന്നു, നിലനിർത്തണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടിയിട്ടാണ് രാമായണവും മറ്റും എഴുതിയത്. അതൊക്കെ ശരിയാണ്. പക്ഷെ നിലനിന്ന കാലത്തും അത് മനുഷ്യർക്ക് നല്ലതായിരുന്നില്ല. ഇന്നും മനുഷ്യർക്ക് അത് സ്വീകരിക്കാൻ പറ്റും. അതുകൊണ്ടത് ശരിയാകത്തില്ല. പിന്നെ ചിലർ ഇതിലൊക്കെ ഒരു പിടിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. രാമായണത്തിലെ സന്ദേശം എന്നെല്ലാം പറഞ്ഞിട്ട്, അതായത് സത്യം ഒരു വാക്ക് പറഞ്ഞ ആ വാക്ക് പാലിക്കണം, സത്യം അത് നല്ല ആശയമാണ്. ഏത് കാലത്തും മനുഷ്യൻ എന്താണ് സത്യം എന്ന് പറയുന്ന ഒരാശയത്തെ മനുഷ്യനത് വേണം. പഴയ കാലത്തും ഇല്ലാത്ത കാലത്ത് സത്യത്തിന് വിലയുണ്ട്. സത്യം മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിന് സത്യത്തിനൊരു മൂല്യം എന്നും ഉണ്ടായിരിക്കും. അപ്പോൾ അത് അങ്ങനെയുള്ള മൂല്യങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ശരിയാണ്. അത് ഏത് കാലത്തും അത്തരം മൂല്യങ്ങളെ കുറിച്ച് പറയും. നമ്മുടെ എല്ലാ പുരാണങ്ങളിലും ഈ മൂല്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. സത്യം, ദയ, കാരുണ്യം, ഇങ്ങനെയുള്ള മൂല്യങ്ങളെ കുറിച്ച് പറയുന്നു. പക്ഷെ അതിനകത്തും പ്രശ്നം വരുന്നത് എന്താണോ, അതിനെ ജാതിധർമ്മങ്ങളോടും ആശ്രമധർമ്മങ്ങളോടും ബന്ധപ്പെടുത്തി കഴിയുമ്പം അതൊക്കെ മാറിപ്പോകും. നമ്മൾ ഇന്ന് ധരിക്കുന്ന തരത്തിലുള്ള സത്യമല്ല. അത് എന്തുവരും ജാതി താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള സത്യമായിപ്പോകും. ജാതികളെ സംരക്ഷിക്കുന്നതിനും ജാതിയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിനും വേണ്ടി ആ സത്യത്തെ ഉപയോഗിക്കുന്നു എന്ന് വരും. പഴയ കഥകളിലൊക്കെ ഈ സത്യത്തെ അങ്ങനെ പറയുന്നു. ഹരിചന്ദ്രന്റെ കഥ കേട്ടിട്ടുണ്ട്? എന്താണ് അവിടെയാണ് കുഴപ്പം. അതെന്ത് വലിയ സംഭവം എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ അതെന്താണ് സത്യത്തിന് വേണ്ടിയല്ല പിന്നെ ഏ ഈ ശൂദ്രന്മാരെയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നു. ഇതാണ് പ്രചരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഹരിചന്ദ്രനെ പോലെ സത്യവാനായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ കേട്ടിട്ടോ സത്യത്തിന് എന്ത് വിലയാ കൽപ്പിച്ചത്? അവിടെ സത്യം എന്ന് പറയുന്നത് എന്താണ്? ബ്രാഹ്മണന് കൊടുക്കുന്ന ഒരു വാക്ക് പാലിക്കുകയാണ് സത്യം. ബ്രാഹ്മണന് കൊടുക്കുന്ന വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് എന്ത് ത്യാഗവും കഷ്ടപ്പാടും, അങ്ങനെ ഒരു മെസ്സേജ് സന്ദേശമാണ് അത്. അല്ലാതെ കേവലം ആ സത്യം എന്ന് പറയുന്നത് മനുഷ്യനോടുള്ള സത്യമാണ്. ബ്രാഹ്മണനൊരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അത് പാലിക്കണം. അതിനു വേണ്ടിയിട്ടുള്ള നിരന്തരമായ ത്യാഗമാണ് ഒരാൾ. ആ കൂട്ടത്തിൽ എല്ലാവരും എല്ലാം നഷ്ടപ്പെട്ടാലും എന്ത് ചെയ്യുന്നു? ബ്രാഹ്മണനോടുള്ള വാക്ക് അത് സത്യം, അത് പാലിക്കണമെന്ന് ഇവിടെ ഇതുപോലെയാണ്. എങ്ങനെ ബ്രാഹ്മണനാണ് ആർക്ക് കൊടുക്കുന്നത്? ബ്രാഹ്മണനാർക്ക് സത്യമൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. കടപ്പാടെല്ലാം ബ്രാഹ്മണനോടല്ലേ? ബ്രാഹ്മണന് ലോകത്ത് ആരോടും ഒന്നിനോടും കടപ്പാടില്ല. എല്ലാവർക്കും കടപ്പാട് ആരോടാണ്? ബ്രാഹ്മണനോട്. അങ്ങനെയൊരു കഥകളിലൂടെ പറയുന്നുണ്ട്. അല്ല, ബ്രാഹ്മണൻ ശൂദ്രനൊരു വാക്ക് കൊടുത്തു, ആ വാക്ക് പാലിക്കാൻ വേണ്ടി ബ്രാഹ്മണൻ ത്യാഗങ്ങൾ അനുഷ്ഠിക്കുന്നു, കഷ്ടപ്പാട് അനുഭവിച്ചു. അങ്ങനെ ഒരു കഥ നിങ്ങൾക്ക് ഒരിടത്തും നിങ്ങളുടെ പുരാണം മുഴുവൻ നോക്കിയാലും കിട്ടത്തില്ല. ഒരു ബ്രാഹ്മണൻ എന്ത് ചെയ്തു? ഒരു ശൂദ്രനൊരു വാക്ക് കൊടുത്തു. എന്നിട്ട് ആ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി ബ്രാഹ്മണൻ എന്ത് ചെയ്തു? തന്റെ എല്ലാം നഷ്ടപ്പെടുത്തി. അങ്ങനെ ഒരു കഥ ഒരിടത്തും കിട്ടത്തില്ല. മറിച്ച് ക്ഷത്രിയൻ ബ്രാഹ്മണനൊരു വാക്ക് കൊടുത്തിട്ട് ആ വാക്ക് വായിക്കാൻ വേണ്ടിയിട്ട് തന്റെ സർവവും നഷ്ടമാക്കും. അപ്പൊ ഈ സത്യത്തെയൊക്കെ അങ്ങനെയാണ്, ജാതി ധർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് സത്യം. അല്ല, ഏതിനേയും അഹിംസ എന്ന് പറയുന്നത്, അഹിംസ എന്ന് പറയുന്നത് ഒരു വലിയ ധർമ്മമായിട്ട് പറയുന്നു. പക്ഷെ എന്താണ് ഈ അഹിംസ എന്ന് പറയുന്നത്? അഹിംസ പാലിക്കേണ്ട എവിടെയാണ്? ബ്രാഹ്മണോ നഹന്തവ്യ, ബ്രാഹ്മണനെ കൊല്ലരുത്, അവിടെയാണ് അഹിംസ പാലിക്കേണ്ടത്. എന്ത് തന്നെ കഷ്ടപ്പാട് വന്നാലും എന്തൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ആരെ കൊല്ലാൻ പാടില്ല? ബ്രാഹ്മണൻ. ഈ പഴയ കൊലയാളി എന്ന് പറയുന്ന ആരാണ്? ആരാണ്? ക്ഷത്രിയനെ. അവരുടെ ജോലിയാണ് കൊല്ലുക. അപ്പൊ കൊല്ലുന്ന രണ്ട് കാര്യത്തിന് വേണ്ടിയായിരിക്കണം. ഒന്ന്, എന്തിനു വേണ്ടി? ബ്രാഹ്മണന് വേണ്ടി കൊല്ലും. ബ്രാഹ്മണന് സ്വത്ത് സമ്പാദിച്ചു കൊടുക്കാൻ വേണ്ടി കൊല്ലണം. അങ്ങനെ കൊല്ലുന്നതിന്റെ ഇടയിൽ അബദ്ധവശാൽ പോലും ബ്രാഹ്മണനെ കൊല്ലാൻ പാടില്ല. അഹിംസ എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ട്. പക്ഷെ അതൊക്കെ ജാതി ധർമ്മമായിട്ടാണ് പറയുന്നത്. ഇതൊക്കെ ഞാൻ ഒളിപ്പിച്ചു വെച്ചിട്ട് ചില കഥകൾ ആൾക്കാരോട് പറയുമ്പം ആൾക്കാർ ആദ്യം കയറി പിടിക്കുന്ന ഈ മൂല്യങ്ങളിലാണ്. അപ്പൊ അഹിംസ പാലിക്കണം, സത്യം പാലിക്കണം, കാരുണ്യം വേണം, ദയ വേണം എന്നൊക്കെ കേൾക്കുമ്പോൾ മനുഷ്യൻ പെട്ടെന്ന് ചാടി വീഴുന്ന ഈ മൂല്യങ്ങളിലാണ്. അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ച് പഠിച്ച് പിന്നിലോട്ട് പിന്നിലോട്ട് ചെല്ലുമ്പോൾ ഇതൊക്കെ ആർക്കു വേണ്ടി? ഈ പുരോഹിതന് വേണ്ടിയിട്ടാണ്. നമ്മുടെ പഴയ മുഴുവൻ ശാസ്ത്രങ്ങളും എഴുതി വച്ചിരിക്കുന്നത് ആ ശ്രേണീകൃതമായ ജാതി വ്യവസ്ഥയിൽ മേളിൽ താഴെ നിന്ന് മേളിലോട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, മേളിൽ താഴോട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. ഏറ്റവും വലിയ ഗുണഭോക്താവും ബ്രാഹ്മണൻ, പിന്നെ ക്ഷത്രിയൻ, അങ്ങനെ താഴോട്ട് വരും. അപ്പൊ ഈ സത്യം, ഇപ്പൊ ധർമ്മം, എന്താണ് ധർമ്മം? സത്യം പാലിക്കുക, അതൊരു ധർമ്മമാണ്, നല്ല കാര്യമാണ്. പക്ഷെ അതാരും എവിടെ എങ്ങനെ പാലിച്ചു എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പുരാണങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. പറയുന്നത് എന്താണ്? ഈ ഈ ശൂദ്രന്മാരെല്ലാം ധർമ്മനിഷ്ഠയുള്ളവരാക്കാൻ, സത്യനിഷ്ഠയുള്ളവരാക്കാൻ വേണ്ടിയിട്ടാണ് പുരാണങ്ങളെല്ലാം രചിച്ചത്. ശൂദ്രന്മാരെല്ലാം ബോധമുണ്ടാവേണ്ടി എന്ത് വായിച്ചിട്ടാണ്? പുരാണങ്ങൾ കേട്ടിട്ടാണ്, വായിച്ചിട്ടല്ല കേട്ടിട്ട്. അവർ പുരാണങ്ങൾ കേൾക്കണം. ഈ പുരാണങ്ങളിൽ പറയുന്ന കഥകളെല്ലാം എന്താണ്? ഈ ശൂദ്രന് നിരന്തരം ഈ അടിമത്ത ബോധത്തെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ആരുടെ അടിമയായിരിക്കണം? മേലുള്ള മൂന്ന് വർണ്ണങ്ങളുടെയും അടിമയായിരിക്കണം. അടിമയായിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവനെ നിരന്തരം പുരാണങ്ങൾ പഠിപ്പിക്കുന്നത്. പിന്നെ എന്താണ് അത്? ഏതാ ശൂദ്രന്റെ ശൂദ്രന്റെ പ്രവൃത്തി എന്താണ്? ദാസ്യവൃത്തി. ആ പ്രവൃത്തിയുടെ മഹിമയെ അവനെ പഠിപ്പിക്കാൻ വേണ്ടി നീ ചെയ്യുന്ന പ്രവൃത്തി വളരെ ശ്രേഷ്ഠമാണ്, ആ പ്രവൃത്തി ഒരിക്കലും ഉപേക്ഷിക്കരുത്, അതിലൊരുപാട് മഹത്വമുണ്ട് എന്നൊക്കെ അവനെ പഠിപ്പിക്കുന്നത് എന്താണ്? എന്തുകൊണ്ട് അവനെ പഠിപ്പിക്കുന്നു? ഇവൻ ചെയ്യുന്ന ഈ ദാസ്യവൃത്തി ചെയ്യാൻ മറ്റു മൂന്ന് കൂട്ടത്തിനും തയ്യാറല്ല. ബ്രാഹ്മണനും ക്ഷത്രിയും വൈശ്യനും ഇവൻ ചെയ്യുന്ന പണി ചെയ്യത്തില്ല. അപ്പൊ ഇവനെപ്പോഴും പഠിപ്പിക്കുന്ന എന്താണോ, നീ ചെയ്യുന്ന പ്രവൃത്തി ഏറ്റവും ശ്രേഷ്ഠമുള്ളതാണ്, നീ നിജപ്പോ തോട്ടിപ്പണിയാണെങ്കിൽ അത് വളരെ ശ്രേഷ്ഠമുള്ളതാണ് എന്നും രാഷ്ട്രീയക്കാരൊക്കെ പറയാറില്ല. തോട്ടിപ്പണി വളരെ ശ്രേഷ്ഠമുള്ളതാണ്, അത് ചെയ്യണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് ആണ് ഇവർ നേട്ട് പറയുന്നത്. ഈ തോട്ടിപ്പണി ഇവൻ ചെയ്തേ തീരും, എന്നാലും ഇതൊക്കെ വൃത്തിയാകത്ത. അപ്പൊ അതുകൊണ്ട് ആ പണി മഹത്വമുള്ളതാണെന്ന് പറയുന്നു. അതവന്റെ കുലത്തൊഴിൽ അല്ലെങ്കിൽ ജാതി ധർമ്മമായതുകൊണ്ടാണ്. അങ്ങനെ പ്രവൃത്തിയുടെ മഹാത്മ്യത്തെ അവനെ ബോധിപ്പിക്കുക. എന്നാ ശരി, തോട്ടിപ്പണി എന്ന് പറയുന്നത് ഏറ്റവും മഹത്വമുള്ള ജോലിയല്ല. എന്നാ ഈ പറയുന്നവരെന്തുകൊണ്ടത് ചെയ്യുന്നില്ല? ഇവൻ തന്നെ എന്തിനു ചെയ്യണം? പറയുന്നവരോ അത് ചെയ്യണം, അവരത് ചെയ്യും. അവരത് ചെയ്യത്തില്ല, ഇവനോട് പറയണം നീ ചെയ്യുന്ന ഈ പ്രവൃത്തി ഏറ്റവും മഹത്വമുള്ളതാണ്, ഏത് പ്രവൃത്തിയിലും മഹത്വമുണ്ട്, നീ അത് ചെയ്തുകൊണ്ടേയിരിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് നിരന്തരം അതിനെ ചെയ്യിപ്പിക്കും. അതാണ് അവനിൽ അടിമത്തത്തെ വളർത്തിയെടുക്കുക. ഈ പുരാണങ്ങളിലെല്ലാം 90% ഇത്തരത്തിലുള്ള കഥകളും അതിന്റെ അല്ലെങ്കിൽ നമ്മൾ ഈ ഹരിചന്ദ്രന്റെ കഥയൊക്കെ എന്തോ നമ്മളെ പഠിപ്പിക്കുന്നു എന്ന് പറയാം. ഇതൊന്നും പഠിക്കാനില്ല. അതിൽ പഠിക്കാനുള്ള ഒരേ ഒരു കാര്യമുള്ളൂ, എന്താണ്? ജീവിതകാലം മുഴുവൻ രാമനോട് സത്യം കൊണ്ട് കടപ്പെട്ടിരിക്കണം, വിധേയത്വം ഉണ്ടായിരിക്കണം, അടിമയായിരിക്കണം. അതിനുവേണ്ടി ബ്രാഹ്മണന് വേണ്ടി എന്ത് ത്യാഗവും സഹിക്കണം, ജീവിതം തന്നെ നശിപ്പിക്കണം. ഭാര്യയും മക്കളെയൊക്കെ ചത്താലും ശരി ബ്രാഹ്മണനോടുള്ള കടപ്പാട് വിടാൻ പാടില്ല. ഇതാണ് ഹരിചന്ദ്രന്റെ കഥ പഠിപ്പിക്കുന്നത്. രണ്ട് ഇതാണ്, ഒന്ന് ജാതിയിൽ കാണുന്നവർ മേലെയുള്ളവരോട് കാണിക്കേണ്ട വിധേയത്വം കടപ്പാടും, മറ്റൊന്ന് സ്ത്രീ പുരുഷനോട് കാണിക്കേണ്ട കടപ്പാടും വിധേയത്വം. ഇതാണ് പഴയ ധർമ്മം. ഈ രണ്ടായിട്ട് മൊത്തം എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ടായിട്ട് തിരിക്കാം. ഇന്ന് സ്ത്രീ എപ്പോഴും എന്ത് ചെയ്യണം? പുരുഷനോട് അങ്ങേറ്റം കടപ്പെട്ടിരിക്കണം. രാമായണത്തിൽ അത് തന്നെയാണ് പറയുന്നത്. സ്ത്രീ പുരുഷനോട് അങ്ങേറ്റം കടപ്പെട്ടിരിക്കണം. ജാതികളും കീഴ്ജാതികൾ മേൽജാതികളോട് കടപ്പെട്ടിരിക്കുന്നു. ഇതാണ് രാമായണത്തിലെ ധർമ്മം. ആ ധർമ്മം നിലനിർത്താൻ വേണ്ടി പ്രവർത്തിച്ച ആളാണ് അത് രാമൻ. അതുകൊണ്ട് രാമായണത്തിൽ പറയുന്നു രാമോ വിഗ്രഹവാൻ ധർമ്മ. അത് ഈ എഴുതിയ കാലത്തും അത് വളരെ കുറച്ചു പേർക്കേ അതിൻ്റെ ഗുണമുണ്ടായിട്ടുള്ളൂ. ഭാവിയിലായാലും അങ്ങനെയാണ്. ഇപ്പൊ മഹാത്മാഗാന്ധിയെ കുറിച്ച് പറയുന്നു, മഹാത്മാഗാന്ധിയിന് വലിയ മാറ്റമുണ്ടായത് ഹരിചന്ദ്രന്റെ കഥ കേട്ടിട്ടാണ്. ഹരിചന്ദ്ര നാടകം ഒരു കണ്ടു കഴിഞ്ഞപ്പോൾ ഗാന്ധിക്ക് സത്യത്തോട് അഭിമുഖ്യം ഉണ്ടായിരുന്നു. നല്ല കാര്യം തന്നെ, ഗാന്ധിജി സത്യത്തോട് അഭിമുഖ്യം ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഹരിചന്ദ്ര കഥയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ആ കാര്യം ഗാന്ധിജിക്ക് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ലായിരുന്നു. നമ്മുടെ ബുദ്ധി ഗാന്ധിജിക്കില്ലേ? എന്താണ് ഈ സത്യം എന്ന് പറയുന്നത്? ബ്രാഹ്മണനോടുള്ള വിധേയത്വമാണെന്നുള്ള ആ കാര്യം. അതായത് മനസ്സിലാക്കിയാലും ഒരുപക്ഷെ അത് വേണ്ടതാണെന്ന് ഗാന്ധിജി ധരിച്ചിരിക്കാം. ആ ഭാഗത്തെക്കുറിച്ച് ഗാന്ധിജി ഒന്ന് വിശദീകരിക്കുന്നു. സത്യം പാലിക്കണമെന്ന് മാത്രമേ പറയുന്നു. ആരോട് സത്യം പാലിക്കണം? ആ കാര്യം ഗാന്ധിജിയെ കുറിച്ചൊന്നും പറയുന്നു. സത്യനിഷ്ഠ വേണം. അങ്ങനെ നിരപേക്ഷമായ ഒരു സത്യനിഷ്ഠയെ കുറിച്ച് ഹരിചന്ദ്രന്റെ കഥയിൽ പറയുന്നില്ല. അതുകൊണ്ട് ജാതിധർമ്മങ്ങൾക്കനുസരിച്ച് ഈ മൂല്യങ്ങളെ ജാതിധർമ്മങ്ങളോട് യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിന്റെ മൂല്യം എന്ന് പറയുന്നത് മനുഷ്യന് ഉപയോഗമില്ലാതായിരിക്കും. മൂല്യങ്ങളെന്ന് പറയുന്നത് നിലനിൽക്കണം, അഹിംസ സത്യം ഇതൊക്കെ സമൂഹത്തിന് നിലനിൽക്കണം. അതിന്റെ ഗുണഭോക്താക്കളെന്ന് പറയുന്നത് സമൂഹത്തിലെല്ലാ മനുഷ്യരും ഒരുപോലെ ആയിരിക്കും. അതേതെങ്കിലും ഒരു വിഭാഗങ്ങൾക്ക് മാത്രം ഗുണം, ഹരിചന്ദ്രന്റെ സത്യം കൊണ്ട് ഗുണം കിട്ടുന്ന ആർക്കാണ്? രാമന്റെ പുരോഹിതന് മാത്രമാണ് അതിന്റെ ഗുണം കിട്ടുന്നത്. അങ്ങനെയുള്ള സത്യം പോരാ, സത്യം വേണം. പക്ഷെ അത് സമൂഹത്തിലെല്ലാവർക്കും ഗുണമുണ്ടാകുന്ന സത്യമായിരിക്കണം. അതുപോലെ തന്നെ ദയ കാരുണ്യം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരാളെ മൊത്തം എടുത്തു നോക്കാം. അവിടെ ബ്രാഹ്മണനോടൊരു ശപഥം ചെയ്തു, ആ ശപഥം പാലിച്ചില്ലെങ്കിൽ ബ്രാഹ്മണ ശാപം ഉണ്ടാകും. ഇതാണ് ഭയം. ബ്രാഹ്മണനോടൊരു വാക്ക് പറഞ്ഞിട്ട് അത് പാലിച്ചില്ലെങ്കിൽ ബ്രാഹ്മണന്റെ ശാപം ഉണ്ടാകും. അപ്പൊ ബ്രാഹ്മണൻ ഇങ്ങനെ ശപിക്കുന്നതിനുള്ളൊരു അവകാശമുണ്ട്, അധികാരമുണ്ട്, ശേഷിയുണ്ട് എന്നൊക്കെ സാധാരണ മനുഷ്യനെ വിശ്വസിപ്പിക്കുക. എന്നിട്ട് അവന്റെ മനസ്സിലെന്ത് ചെയ്യുന്നു? പുരോഹിതനോട് കടപ്പാടത്താക്കി കൊടുക്കുക. അപ്പൊ ഈ ഭയം കൊണ്ട് അവനെന്ത് ചെയ്യും? പുരോഹിതനെ അനുസരിക്കും. ഇങ്ങനെ അനുസരിച്ച് ജീവിക്കുന്നതിനാണ് ധർമ്മം എന്ന് പഴയ കാലത്ത് പറയുന്നത്. അതെങ്ങനെ ഇവിടെ എങ്ങനെ യോജിക്കുന്നു? പിന്നെ ഇതെങ്ങനെ നരദ വ്യാകൃതി കൊണ്ട് ധർമ്മം രാമനാണെന്ന് വ്യാഖ്യാനിച്ചു വെച്ചത് എങ്ങനെ ശരിയാണ്? രാമായണത്തിലെ ഓരോ സംഭവങ്ങളായിട്ട് എടുത്ത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട്. ഞാൻ കുറച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതുമാണ്, അതുകൊണ്ട് വീണ്ടും പറയാം. പിന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കാനുണ്ട്. ഇതൊന്നും തന്നെ മനുഷ്യ സമൂഹത്തെ ഒന്നായി കാണുന്നതാണ്. പിന്നെ ഇത് ഗുരുവിന് യോജിക്കും, ഗുരുവിനെ യോജിക്കത്തുള്ളു. അങ്ങനെ നര ദിവ്യാകൃതി പൂണ്ട ധർമ്മം ഗുരു തന്നെയാണ്. അല്ല, ഗുരു ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യൻ, ഇതാണ് സനാതന ധർമ്മം. ഇതെല്ലാവർക്കും സ്വീകരിക്കണം. അത് മതപരിവർത്തനത്തെ കുറിച്ചുകൂടി ഈ പറയുന്ന സന്ദർഭത്തിലാണ് ഈ ഉദ്ദേശം. അതായത് ഒരു മതം വിട്ട് വേറൊരു മതം സ്വീകരിക്കുന്നതുകൊണ്ട് കാര്യമൊന്നുമില്ല, അതിന് വിശേഷ പ്രയോജനമൊന്നുമില്ല. മറിച്ച് പറയുന്നു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനെന്നുള്ള സനാതന ധർമ്മത്തെ സ്വീകരിക്കുക, ഇതാണ് മനുഷ്യന്റെ സ്വാതന്ത്ര്യം സ്വീകരിക്കുന്നതാണ്. ഇതാണ് സനാതന ധർമ്മം. സനാതനം എന്ന് പറഞ്ഞാൽ എന്താണോ സന എന്ന് പറയുന്ന അമ്പ്യം സത്യം എന്നാണ്. സദാ എന്നും എന്നുള്ള അർത്ഥത്തിൽ കൊടുക്കാം. സനാഭവ ഭവം സനാതനം എന്നും നിലനിൽക്കുന്നു, ഇത് സത്യം തന്നെ. സനാതനം എന്ന് വെച്ചാൽ എന്നും നിലനിൽക്കുന്നതാണ്. സനാഭവം സനാതനം എന്നും നിലനിൽക്കുന്നതാണ് ഈ ധർമ്മം. ഏതാണ് ഒരു ജാതി? ഇപ്പൊ മനുഷ്യരെല്ലാം ഒരു ജാതി എന്നുള്ളത് എന്നും നിലനിൽക്കുന്നതാണ്. മനുഷ്യ ഉണ്ടായ കാലം മുതലേ എന്താണ്? മനുഷ്യരെല്ലാം ഒരു ജാതിയാണ്. പിന്നെ മനുഷ്യരെല്ലാം കൃത്രിമമായിട്ട് പല ജാതികളും ഉണ്ടാക്കിയാണ്. അല്ലെങ്കിൽ മനുഷ്യനൊരു ജാതിയാണ്. സനാതനമാണ് എന്നും ഉള്ള ഒരു ധർമ്മമാണത്. ഒരു മതം അഖിലൊരു ആത്മസുഖത്തിനായി പ്രയത്നം സകലവും ഇങ്ങ് സദാ ചെയ്തിടുന്നു ഇതും എന്നും ഇതിന് മാറ്റമില്ല. ഇതാണ് ഒരു മതം. ജഗതി നിമ്മതമേ. അപ്പൊ ഈ മതത്തിന് ഒരിടത്തും മാറ്റമില്ല. ഒരു ദൈവം അതാണല്ലോ ദൈവം എന്ന് പറഞ്ഞത്. ലോകത്തെ സൃഷ്ടിച്ച ആളാണ് ദൈവം. അത് ഒരാളാണ്. ഒരാൾ മതിയല്ല ലോകത്തെ സൃഷ്ടിക്കാൻ. ദൈവമാണെങ്കിൽ ഒരാൾ മതി. ദൈവത്തിന് പിന്നെ രണ്ടാമതൊരു ദൈവത്തിന്റെ സഹായത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ദൈവത്തെ അംഗീകരിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ സൃഷ്ടികർത്താവായി ഒരാൾ മതി. രണ്ടുപേരും വേണം. രണ്ട് ദൈവങ്ങൾ കൂടി ചേർന്ന് ഈ ലോകത്തെ സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരാൾക്ക് ഒരാളുടെ ദൈവം അല്ലെന്ന് വരത്തില്ല. ശക്തി പോരാത്തോണ്ടാണ് വേറെ ആളെ കൂട്ടുപിടിച്ചത്. അപ്പൊ രണ്ട് ദൈവങ്ങൾ കൂടി ചേർന്ന് ലോകം സൃഷ്ടിക്കുന്നില്ല. അപ്പൊ ദൈവത്തെ അംഗീകരിച്ച ഒരു ദൈവത്തെ അംഗീകരിക്കാൻ പറ്റും. പല ദൈവങ്ങളെ അംഗീകരിക്കാൻ പറ്റും. പിന്നെ ഹിന്ദുമതത്തിലൊക്കെ ഉള്ളത് പല ദേവതകളാണ്. ദേവതകൾ പല മനുഷ്യർ പലതുള്ളത് പോലെ ദേവതകളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ പല ദേവതകളെ അംഗീകരിക്കാം. വെള്ളത്തിനൊരു ദേവത, അഗ്നിക്കൊരു ദേവത, ഭൂമിക്കൊരു ദേവത, പിന്നെ ഏതെങ്കിലും ഒരു ദേവതയെ കൽപ്പിക്കാം. പിന്നെ ഓരോ മരത്തിനും ഓരോ ദേവത എന്നിവയുണ്ട്. സർവത്ര ദേവത, കല്ലിനൊരു ദേവത, ഇരുമ്പിനൊരു ദേവത, ഇങ്ങനെ ഏതിനുള്ള ദേവതകളെ കൽപ്പിച്ച ആരാധിക്കും. വിദ്യകൾക്ക് ദേവത, കലകൾക്ക് ദേവത, അതൊക്കെ മനുഷ്യന്റെ ഭാവനയാണ്. പക്ഷെ ഈശ്വരൻ എന്ന് പറയുമ്പോൾ ഇപ്പോ സംഗീതത്തിനൊരു ദേവതയുണ്ട്. ആ ദേവത എന്ന് വെച്ചാൽ സംഗീതവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആളാണ് ആ ദേവത. അതുപോലെയാണ് ലോകസൃഷ്ടി. ജഗത്സൃഷ്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും വിപുലമായിരിക്കുന്ന പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവജ്ഞൻ സർവശക്തൻ ഒക്കെ ആയ ഒരാൾക്കല്ലേ അത് പറ്റൂ. അയാൾ ഒരാളാണ്, ഒരു സംശയവും വേണ്ട. ഈശ്വരനെ അംഗീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവത്തെ അംഗീകരിക്കാം, രണ്ടു പറ്റില്ല. വ്യക്തിക്ക് നിരക്കുന്ന അപ്പോ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന സനാതന ധർമ്മമാണ്. ഈ ധർമ്മത്തിൽ ഒരിക്കലും മാറ്റമില്ല. ഇതെല്ലാവരും സ്വീകരിക്കുക, അതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. എല്ലാവരും മതം വിട്ടിട്ട് വേറൊരു മതം സ്വീകരിക്കേണ്ട കാര്യമില്ല എന്ന് വ്യക്തമായ ഗുരു പറയുന്നു. ഇപ്പൊ ആ ധർമ്മത്തെ ഉപദേശിച്ചയാള്, ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയയാള്, അങ്ങനെ ജീവിച്ച ആളെന്നുള്ളതിലേക്ക് നര ദിവ്യാകൃതി കൊണ്ട ധർമ്മമൊന്നും ഗുരുവിനെ അല്ലാതെ വേറെ ആരെയും വിശേഷിപ്പിക്കും. രാമനെ എങ്ങനെ ഇവിടെ കൊണ്ടുവരുന്നത്? രാമനെങ്ങനെ ഇവിടെ അങ്ങനെ അല്ല. അത് കാരണം എന്ന് വെച്ചാൽ ഇത് വളരെ പ്രസിദ്ധമാണ്. അങ്ങനെ വ്യാഖ്യാനിക്കാൻ കാരണം രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നൊരു രാമായണത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഉള്ളതാണ്. ലോകത്തില് ആരാണ് ഏറ്റവും ഗുണവാണ്, ആരാണ് ഏറ്റവും വലിയ ധർമ്മം ഉള്ള ആള്, ഇങ്ങനെയൊക്കെ ചോദ്യങ്ങളിലൂടെയാണ് രാമായണം ആരംഭിക്കുന്നത്. അപ്പൊ അതിന് ഉത്തരമായിട്ട് പറയുന്ന കൂട്ടത്തിൽ ഇവിടെ നിന്നും പറയുന്നതാണ് രാമൻ എന്താണ്, ധർമ്മമൂർത്തിയാണ്. ധർമ്മം ഒരു രൂപത്തെ മനുഷ്യ ആകൃതിയിൽ പൂണ്ടതാണ് രാമൻ എന്ന് പറയുന്നത്. അത് രാമായണത്തെ സംബന്ധിച്ച് അത് ശരിയാണ്. കാരണം രാമന്റെ ജീവിതവും ലക്ഷ്യവും തന്നെ എന്തിനേയും ഭരണ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്, ജാതി ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി. അവതാരങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. ഈ അവതാരങ്ങളുടെ എല്ലാം പണി എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ജാതി ധർമ്മങ്ങളെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അവതരിച്ചിരിക്കുന്നത്. കൃഷ്ണനായാലും രാമനായാലും മെയിൻ അവർ രണ്ടുപേരുമാണല്ലോ. അവരുടെ പണിയെന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഈ ജാതിധർമ്മത്തെ നിലനിർത്താനുള്ള, കാരണം രാമന്റെയും കൃഷ്ണന്റെയൊക്കെ ജീവിതത്തെ കുറിച്ച് രാമായണത്തിലും ഭാഗവതത്തിലും ഒക്കെ പറയുന്നത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇവരൊക്കെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് എന്താണ്? തുടങ്ങുന്നത് ബ്രാഹ്മണരെ പൂജിച്ചിട്ടാണ് അവരുടെ, ബ്രാഹ്മണർക്ക് ദാനം ചെയ്ത് ബ്രാഹ്മണരെ പൂജിച്ചിട്ടാണ് അവരുടെ ഒരു ദിവസത്തെ ദിവസം തുടങ്ങുന്നത് തന്നെ അങ്ങനെയാണ്. അപ്പൊ ഇത് എഴുതി വയ്ക്കുന്നത് ആരാണ്? ബ്രാഹ്മണരെ തന്നെ എഴുതി വയ്ക്കുകയാണ്. അപ്പോൾ ദൈവങ്ങൾ പോലും ഭൂമിയിൽ അവതരിച്ച ദൈവങ്ങൾ പോലും ഭൂമിയിൽ അവതരിച്ചിരിക്കുന്നത് ബ്രാഹ്മണനെ പൂജിക്കാൻ വേണ്ടിയിട്ടാണ്. ദൈവം മനുഷ്യനായി അവതരിച്ചത്. അതുകൊണ്ട് ഈ അവതാരാവതാരം എന്ന് പറയുന്നതിന് ഒരു പൊട്ട സംഭവമാണ്. ഈ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കാര്യമാണ് എന്ത് അവതാരം എന്ന് പറയുന്നത്. അതിനകത്ത് ഈ പറ്റിപ്പല്ലാതെ അതിനകത്ത് വേറെ യാതൊരു കാര്യം. ഈ അവതാരങ്ങളെല്ലാം വന്നിരിക്കുന്നത് ബ്രാഹ്മണനെ പൂജിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദൈവം മനുഷ്യനായി വന്ന് ബ്രാഹ്മണനെ പൂജിച്ചു. അപ്പൊ അങ്ങനെയുള്ള അവതാരങ്ങളെ വാഴ്ത്തുന്നതാരാണ്? ഈ പൂജയും ഒക്കെ കിട്ടുന്ന ആൾക്കാരാണ് ഇതൊക്കെ ഈ പുസ്തകങ്ങൾ എഴുതി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവതാരം എന്ന് പറയുന്നതിനൊരു അസംബന്ധമാണ്. ആൾക്കാരെ പറ്റിക്കാനുണ്ടാക്കിയ ആദ്യത്തെ പണിയാണ് ഈ അവതാരം. അധികം കഴിഞ്ഞ് മനുഷ്യരെ പറ്റിക്കുക എന്നുള്ളതാണ് ഇതിന്റെയൊക്കെ ആത്യന്തികമായ ലക്ഷ്യം. പിന്നെ എന്താണ്, മനുഷ്യന്റെ മനസ്സിൽ ഈ അടിമത്തം പോലെയുള്ള അധമ മനസ്സുകളെ വളർത്തിയെടുക്കുക, അവരെ ഒതുക്കുക, ഇങ്ങനെയൊക്കെ ഇതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. ഇത്രയും ഇന്നും മനുഷ്യനാണെന്ന് തിരിച്ചറിയുന്നത് എന്ന് പറയുന്നത് എന്ത് കഷ്ടമാണ്. എന്റെ അവതാരം എന്ന് പറഞ്ഞത് വലിയ കാര്യമാണ് എന്ന് പറയുന്നത് ഇപ്പൊ വെറും അനുകരണമാണ്. അതുകൊണ്ട് ഗുരുവിനെയൊക്കെ അവതാരമാക്കുക എന്ന് പറയുന്നത് ഈ ബോധമില്ലാത്ത ആൾക്കാരുടെ പ്രവൃത്തി. അവതാരങ്ങളുടെ പണി എന്താണ്? ജാതിയെ സ്ഥാപിക്കുകയാണ്. ഇപ്പൊ ഗുരുവിന്റെ പിന്നെ അവതാരമാക്കുന്നത് ചെമ്പഴന്തി അവതരിച്ചു. ഗുരു അങ്ങനെ എന്നെ അവതാരമായി കാണുമെന്ന് ഗുരു പറയും. ആൾക്കാർ എഴുതി വെക്കുന്നത് ആൾക്കാർ അവരുടെ സുഖത്തിന് വേണ്ടി എഴുതി വയ്ക്കുന്നത്. ഗുരു സ്വയം ഞാൻ അവതാരമാണെന്നും പ്രഖ്യാപിച്ചിട്ടില്ല. എല്ലാ അവതാരങ്ങളും ഉണ്ടായത് ഇതിനു വേണ്ടിയിട്ട്, ജാതിയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കിയത്. അവതാരം എന്ന് വെച്ചാൽ ജനിച്ചതെന്നുള്ള അർത്ഥത്തിലാണെങ്കിൽ കുഴപ്പമില്ല, ഞാൻ അവതരിച്ചു എന്ന് എനിക്കും പറയാം. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഞാൻ ജനിച്ചു എന്നേ ആർക്ക് വേണോ പറയാം. അവതരിച്ചു എന്ന് വെച്ചാൽ ജനിച്ചു, ഞാൻ ജനിച്ചത് ജാതിയെ നശിപ്പിക്കാനാണെന്ന് ഗുരു പറഞ്ഞിട്ടുണ്ടായി. അത് ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. അല്ലാതെ രാമനെ കൃഷ്ണനെ പോലെയുള്ള അവതാരങ്ങളൊന്നുമല്ല. ദൈവം മനുഷ്യനായി അവതരിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതിനുള്ള പുട്ടക്കഥയില്ല. എന്തിനാണ് ദൈവം മനുഷ്യനായി അവതരിക്കുന്നത്? എന്ത് പരിഹരിക്കാനാണ് ദൈവം മനുഷ്യനായി അവതരിക്കുന്നത്? എന്താവശ്യത്തിന്? അതവിടെ ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാമല്ലോ. ദൈവത്തിനുള്ള ശക്തി ഉണ്ടല്ലോ. ദൈവമാണെങ്കിൽ എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നുകൊണ്ടൊന്നും മനസ്സുകൊണ്ട് വിചാരിച്ചപ്പോ ഇവിടെ ധർമ്മമൊക്കെ ശരിയാകത്തില്ല. എന്നാ ഇറങ്ങി വന്ന് മനുഷ്യന്റെ രൂപത്തിൽ ഇതിന്റെയൊക്കെ ആവശ്യമൊന്നും ദൈവം സർവജ്ഞനും സർവശക്തനുമാണ്. അപ്പൊ ദൈവത്തിനൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെയാണോ? എനിക്കിപ്പോ നിങ്ങളോട് എന്തെങ്കിലും കാര്യം പറയണമെങ്കിൽ ഇവിടെ വന്നിരുന്നാലേ പറ്റും. നിങ്ങളിവിടെ വരുന്നു പിന്നെ മുറിയിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കത്തില്ല. അപ്പൊ എനിക്കിവിടെ അവതരിക്കണം. എന്തിനു വേണ്ടി? നിങ്ങളോട് പറയാം. നിങ്ങൾക്ക് ഇവിടെ അവതരിക്കേണ്ടി വരും. ഞാൻ മുറിയിരുന്നാ പറ്റുള്ളൂ. നിങ്ങൾക്ക് കേൾക്കണമെങ്കിൽ എന്ത് വേണം? നിങ്ങൾ തന്നെ ഇവിടെ അവതരിക്കണം. ഞാനിവിടെ അവതരിക്കും. ഈ അവതാരം എന്ന് പറയുന്നത് മനുഷ്യരുടെ ഇടയിലെ കിടക്കും. ദൈവം എന്ന് പറയുന്നത് എല്ലാത്തിനും കഴിവുള്ള ആളാണ്. ദൈവം എവിടെ ഇരിക്കുന്നു അവിടെ ഇരുന്നെന്ന് വിചാരിച്ചാൽ മതി, ഇതെല്ലാം നടക്കും. ദൈവം ഒന്നിനാരെങ്കിലും ഇവിടെ വരും. അപ്പൊ അവതാരം എന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത്? അവതാരം നിങ്ങൾ പറയണമെങ്കിൽ ദൈവത്തിന്റെ ദൈവം സർവശക്തനാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് പറയുന്നത്. സർവശക്തിയുള്ള ദൈവത്തിന് ഇരിക്കുന്നിടത്തിരുന്നാണ്. ഇങ്ങോട്ട് വന്ന് ഈ വേഷം കിട്ടേണ്ട യാതൊരു കാര്യമില്ല. അതവിടെ ഇരുന്ന് കാണിച്ചാൽ പോരും. ഇവിടെ എന്തിനാ വരുന്നെന്നാ ചോദിക്കും. ഇവിടെ വന്ന് കാണിച്ചിട്ടുള്ള അവതാരങ്ങളെല്ലാം മഹാപോകൃത്തരങ്ങളാണ് കാണിച്ചിട്ടുള്ളത്. നല്ല കാര്യങ്ങളൊന്നും. പിന്നെ എന്താ മാതൃക കാണിക്കുന്നത്? ശ്രീകൃഷ്ണൻ കാണിച്ചൊക്കെ ശരിയാ, രാമൻ കാണിച്ചൊക്കെ ശരിയാ. ഇവിടെ നിന്ന് എന്താ നല്ല കാര്യം എന്താ കാണിച്ചത്? എന്താ നല്ല കാര്യം കാണിച്ചത്? കുറെ മനുഷ്യരെ കൊന്ന് കൊല വിളിച്ച് ഇതൊക്കെയാണ്. കുചേരൻ ഏത് ജാതിയ? അതാദ്യം അത് കഴിക്കണം. അന്ന് വീടില്ലാത്ത എത്രയും എന്താണ് ശൂദ്രന്മാരുണ്ടായിരുന്നു. ആർക്കെങ്കിലും വീട് കൊടുത്ത ഇതുകൂടെ ആലോചിക്കണം. അന്ന് വീടില്ലാത്ത ഒരുപാട് ശൂദ്രന്മാരും ചണ്ടാളന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. ആർക്കെങ്കിലും ഇന്ദ്രകൃഷ്ണൻ വീട് വെച്ചു കൊടുത്താം. ആകെ ലൈഫ് മെഷീനിൽ പെടുത്തി ഒരേ ഒരാൾക്ക് വീട് വെച്ചു കൊടുത്തു. അത് ജാതി നോക്കിയിട്ടാണ്. ഈ പൊട്ടത്തരങ്ങളൊന്നും പറഞ്ഞുകൊണ്ട് നടക്കരുത്. ഇന്നത്തെ കാലത്ത് ബ്രാഹ്മണന് സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടെന്ന് ആരാ എഴുതി വെച്ചത്? പുരോഹിതൻ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അല്ല, അതിനൊന്നും വേറെ അതിനപ്പുറമൊന്നുമില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും സൗജന്യം ഗ്രാൻഡോ ലോണോ ഒക്കെ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് നോക്കണം? അവിടെ ജാതി നോക്കണം. ഇതാർക്കാ ചെയ്യണം? അല്ലാതെ ഒക്കെ ചെയ്യും, ചെയ്യാതെ ഒരിക്കട്ടെ. അല്ലാതെ ഏതെങ്കിലും ചിലപ്പോൾ പറയാം, ഇന്ന ശൂദ്രന് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മൂക്കൊണ്ട് അവനെ കൊണ്ട് ഇഷ്ടാന്ന് വരപ്പിക്കും. വരപ്പിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കും. എന്നുവെച്ചാൽ അവന്റെ ദാസ്യത്വം അവന്റെ വിധേയത്വം പൂർണ്ണമായും അവൻ തെളിയിക്കേണ്ടി വരും. ശൂദ്രനാണെങ്കിൽ എന്തുവരും? അങ്ങേറ്റം ദാസനാണെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ അവനൊരു ആനുകൂല്യം കൊടുക്കും. അത് ചെയ്യും. അങ്ങനെയാണ് ദാസൻ അവന്റെ പണി കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അവൻ എന്തിനാണ്? നിങ്ങളും ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കും എന്ത് ചെയ്യാം? ഇതുപോലുള്ള ആനുകൂല്യങ്ങൾ കിട്ടുകൊണ്ട് ഈ ശൂദ്രന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങനെയും ചില ഉദാഹരണങ്ങൾ കാണും. ഈ ഉച്ചനീചത്വങ്ങളിൽ അധിഷ്ഠിതമായ ജാതിയുടെ അടിസ്ഥാനത്തിലല്ലാതെ നമുക്ക് ഒരു നന്മയും ഒരു തിന്മയും കാണാൻ പറ്റില്ല. എവിടെ എടുത്തു നോക്കും? അതുകൊണ്ട് ഈ അവതാരം എന്നൊക്കെ പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. അതിങ്ങനെ ജാതിയെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച കെട്ടുകഥകളാണ്, പൊട്ടക്കഥകളാണുള്ളത്. ഇന്നും ഇവിടുത്തെ ഈ കോടിക്കണങ്ങിൽ ശൂദ്രന്മാരതൊക്കെ വിശ്വസിച്ചിട്ട് അതിന്റെ പറയണം എന്നുള്ളത്. സനാതന ധർമ്മം എന്ന് കൂടെ അവർ ഇടയ്ക്കിടെ പ്രസംഗിക്കാറുണ്ടല്ലോ. എന്ത് മനസ്സിലാക്കിയിട്ട് അവർ സനാതന ധർമ്മം എന്ന് പറയും? ഗുരു പറഞ്ഞത് രാമായണത്തിൽ പറയുന്നു സനാതന ധർമ്മം എന്നൊക്കെയാണ് ഇവർ പ്രസംഗിക്കുന്നത്. രാമായണത്തിൽ പറഞ്ഞ സനാതന ധർമ്മം ഏത്? ഗുരു പറഞ്ഞ സനാതന ധർമ്മം ഏത്? ഇത് രണ്ടും ഇങ്ങനെ ഒന്നാവും. സ്വാർത്ഥതുകൊണ്ട് സത്യം പോലെയുള്ള മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞാൽ പോലും അതിനെ തന്നെ അവർ ആ മൂല്യങ്ങളെ പോലും അവർ മായം കലർത്തിക്കാണും. കാരണം അതും ജാതിക്ക് വേണ്ടിയാക്കി മാറ്റി. അതാണ് അതിന്റെ ദോഷം. മനുഷ്യൻ എന്താണ് ഈ പാമ്പാട്ട് ഈ പാമ്പിനെ മയക്കുന്നു എന്ന് പറയുന്നത് പോലെ ഇവരിതൊക്കെ എഴുതി വെച്ചിട്ട് സാമാന്യ ജനങ്ങളെ മയക്കിക്കളഞ്ഞു. അവര് ഇതിന്റെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കാതെ ഇതിന്റെ ബാഹ്യ ആഡംബരങ്ങൾ ഭ്രമിച്ചിട്ട് ഇതിന്റെ പിറകെ പോകുന്നു. ഇത് എന്തോ സനാതന ധർമ്മമാണ് സംസ്കാരമാണെന്ന് പറഞ്ഞ് ഇതിന്റെ പിറകെ പോവുകയാണ്. ഇതിനകത്ത് യാതൊരു കഴമ്പുള്ള കാര്യമില്ല. അന്നും അതുകൊണ്ട് മനുഷ്യന് ഗുണമുണ്ടായിട്ടില്ല. ഗുണമുണ്ടായിട്ടുള്ളവരുണ്ട്. ഇന്നത്തെ കാലത്ത് അതുകൊണ്ട് യാതൊരു പ്രയോജനം ആർക്കുമില്ല. ഇനി വരുന്ന കാലത്തും ഇതുകൊണ്ടൊന്നും മനുഷ്യന് പ്രയോജനം ഇല്ല. മനുഷ്യർക്ക് എല്ലാവർക്കും ഒരുപോലെ പ്രയോജനം ചെയ്യുന്നതല്ല ഇതുണ്ട്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത്, ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യനും എന്നുള്ള സനാതന ധർമ്മത്തെ നിങ്ങൾ സ്വീകരിക്കുക. അതാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്. എപ്പോഴാ പറഞ്ഞത്? എസ് എൻ ഡി പിക്ക് അയച്ച ഒരു കത്തിൽ 1927 കത്തിലാണ് വേണ്ടത്. അതുകൊണ്ട് ഇതുപോലെ ഗുരുവിനെ പോലുള്ള ആശയമുള്ള ആരെ വേണമെങ്കിലും ഇത് യോജിപ്പിക്കാം. ബുദ്ധനെ ഇത് യോജിപ്പിക്കാം. പക്ഷെ ബുദ്ധനെ നേരത്തെ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ എന്താണ് നല്ല ദിവ്യാകൃതി കൊണ്ട ധർമ്മം എന്ന് പറയുന്നത് ഏറ്റവും യോജിക്കുന്ന ബുദ്ധനാണ്. വർദ്ധമാന മഹാവീരനാണ്. അവരൊക്കെ ധർമ്മത്തെക്കുറിച്ച് ബുദ്ധൻ ധർമ്മത്തെക്കുറിച്ച് ഒരുപാട് പറഞ്ഞാണ്. പൂർണ്ണമായും യോജിക്കുന്നതാണ് അവർക്കൊക്കെ. കാരുണ്യം എന്ന് പറയുന്നു അവരുടെ യോജിക്കും. ഒരു വീട് എറുമ്പിനും വരത്തനും അതിന് യോജിക്കുന്നു. എന്തായാലും ഈ പറയുന്ന രാമനും കൃഷ്ണനും ഒന്നും ഇതൊന്നും യോജിക്കത്തില്ല. അങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു. അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെല്ലാം അബദ്ധം. പക്ഷെ വലിയ വലിയ പണ്ഡിതന്മാർ പോലും സംസ്കൃതം പഠിച്ചിട്ടുള്ളവർ പോലും ഇതിന്റെ അകത്തുള്ള ഈ കള്ളക്കളികൾ മനസ്സിലാക്കുന്നില്ല. ഇതിന്റെ ഹിഡൻ അജണ്ടകൾ മനസ്സിലാക്കുന്നില്ല. മനസ്സിലാക്കാതെ മനുഷ്യന്റെ ഒരു ബ്രെയിനിന്റെ ഒരു വിശേഷതയെന്നേ പറയാൻ പറ്റും. അവരങ്ങനെ ചിന്തിക്കുന്നില്ല. ഒരു മണ്ടൻ ഗതിക്കാരാണ്. ശുദ്ധഗതി എന്ന് പറയാൻ പറ്റില്ല. ഒരു മണ്ടൻ ഗതിക്കാരാണ്. ഒരു മൗഢ്യം, ബുദ്ധിക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു മൗഢ്യമാണ്. അതിന്റെ കെണികൾ, കള്ളക്കെണികളെ കുറിച്ച് മനസ്സിലാക്കാതെ ഇത് വായിച്ചിട്ട് എന്തോ ഭയങ്കര സംഭവമാണെന്ന് വിചാരിക്കും. ആ ബുദ്ധിയുടെ ഒരു മൗഢ്യതയാണ്, മൂഢതയാണ്. അതുകൊണ്ടാണ് ഇവിടുത്തെ എന്താണ് ബഹുലക്ഷം ജനങ്ങൾ ഈ നാട്ടിൽ അടിമകളായിപ്പോയി. വളരെ കാലം അടിമകളായിപ്പോയി. അതുകൊണ്ടാണ് ഇവരുടെ ഈ കള്ളക്കഥകൾ തിരിച്ചറിയാൻ ശേഷിയില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ അവരാക്കിക്കളഞ്ഞു, ബുദ്ധിയെ കെടുത്തിക്കളഞ്ഞു. ഇന്നും ഈ നൂറ്റാണ്ടിലും ഈ ജനങ്ങൾ, ബഹുലക്ഷം ജനങ്ങൾ ഇന്നും എന്താണ് ആ ബൗദ്ധിക അടിമത്തത്തിനാണ്. അതുകൊണ്ടാണ് ഇന്നും അവർ ഈ സനാതന ധർമ്മമെന്നൊക്കെ പറഞ്ഞതിന്റെ പുറമെയാണ് പറഞ്ഞത്. ഇന്നും അതിന് അടിമകളാണ്. അതുകൊണ്ട് ഇന്നും ഇത് പറയേണ്ട ആവശ്യമില്ല. ഈ ചതിയെ അവർക്ക് ഇതുവരെയും തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. രാമായണത്തിലും മഹാഭാരതത്തിലുമൊക്കെയുള്ള ഈ കൊടുംചതികൾ ഇന്നത്തെ ലക്ഷം ജനങ്ങൾ ഇന്നും അത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ പുറകെ തന്നെ സഞ്ചരിക്കുന്നതുകൊണ്ട് മൂല്യങ്ങളെ എങ്ങനെ ജാതിയുമായി ബന്ധിപ്പിച്ച് അതുകൊണ്ട് എങ്ങനെയാണ് ഇവിടെ അടിമത്തത്വം സൃഷ്ടിച്ചത്, എങ്ങനെയാണ് ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ചൂഷണം ചെയ്തതെന്നൊന്നും അവർ മനസ്സിലാക്കുന്നില്ല. ഇന്നും കഥയ്ക്ക് വലിയ മാറ്റമൊന്നും അത് മനസ്സിലാകുന്ന കാലത്ത് ആൾക്കാർക്കൊക്കെ വലിച്ച ദൂരത്ത് കിടക്കും. ഇതൊന്നും കാര്യമില്ലാന്ന് തിരിച്ചറിയുന്ന സമയം. പക്ഷെ ഇന്നും അങ്ങനെയല്ല. മൂല്യങ്ങളൊന്നും വേണം. അത് മൂല്യം എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. സമൂഹത്തിൽ മനുഷ്യൻ ജീവിക്കുന്നതിന് ഇതുപോലെയുള്ള സത്യം, ദയാകാരുണ്യം പോലുള്ള മൂല്യങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഗുണപ്പെടുന്നതാണ്. അവര് പുരാണങ്ങളിലൂടെയൊന്നും പഠിപ്പിക്കുന്നില്ല അത്. അല്ലേ, ദയ, സ്നേഹം, കാരുണ്യം, സത്യം, ഇതൊക്കെ. അപ്പൊ താൻ വഞ്ചിക്കപ്പെട്ടു കഴിഞ്ഞാൽ തനിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരാൾ തിരിച്ചറിയുമ്പോൾ മറ്റൊരാളെ വഞ്ചിക്കരുതെന്ന് അവന് തോന്നും. ഇത് മനുഷ്യൻ പരിണാമപരമായി പഠിച്ചതാണ്, പുരാണങ്ങളിൽ നിന്ന് പഠിച്ച. പുരാണങ്ങളിൽ നിന്ന് പഠിച്ച അവനെ തന്നെ ബുദ്ധിയാക്കുന്ന പഠനങ്ങൾ. തന്നെ ഒരാൾ ഹിംസിച്ചു കഴിഞ്ഞാൽ തനിക്ക് വേദന ഉണ്ടാകുമ്പോൾ അവൻ തിരിച്ചറിയുന്നത് എന്താണ്? താനും മറ്റൊരാളെ ഹിംസിച്ചാൽ അവന് വേദന ഉണ്ടാകുമെന്ന് തിരിച്ചറിയുന്നു. അങ്ങനെയാണ് മനുഷ്യന്റെ മൂല്യങ്ങൾ വളർന്നു പോകുന്നത്. എല്ലാ മതങ്ങളിൽ നിന്നല്ലാതെ പഠിച്ചത്. മതങ്ങളങ്ങനെ ഹൈജാക്ക് ചെയ്ത് അവരുടേതാക്കി മാറ്റി കൃത്രിമങ്ങൾ ചെയ്ത് മനുഷ്യനെ അടിമകളാക്കിയ സാധനങ്ങൾ. ഇത് നമ്മൾ തന്നെ തിരിച്ചറിയുന്നതാണ്. എനിക്ക് വേദനിച്ച് ഞാൻ തിരിച്ചറിയും എന്താണ് വേദന അനുകൂലമല്ല. അപ്പൊ എനിക്ക് വേറൊരാളെ വേദനിപ്പിക്കരുതെന്ന് എനിക്ക് തോന്നും. അതാണത് സാമൂഹ്യ ബോധമായി മാറുന്നത്. അപ്പൊ അഹിംസ, സത്യം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ്? ഇത് സാമൂഹ്യ ബോധമായി മാറും. അല്ലാതെ അത് ജാതി ബോധത്തിന്റെ ഭാഗമായി നിൽക്കാൻ പാടില്ല. നമ്മുടെ പുരാണങ്ങളിലൊക്കെ അത് പറയുന്നത് ജാതി ബോധത്തിന്റെ ഭാഗമായിട്ടാണ്. മതങ്ങളിൽ പറയുന്നത് മതബോധത്തിന്റെ ഭാഗമായിട്ടാണ്. ശരിക്കത് സമൂഹത്തിൽ നിൽക്കേണ്ടത് എങ്ങനെ? സാമൂഹ്യ ബോധത്തിന്റെ ഭാഗമായി നിൽക്കണം. അങ്ങനെ വരുമ്പോൾ എല്ലാ മനുഷ്യർക്കും ഇതിനെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം ഉണ്ടാവും. അത് മനുഷ്യന് സഹജമായി തന്നെ ഉണ്ടാവും. ഇത്തരം വികാരങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിന്റെ പ്രവർത്തനം കൊണ്ട് തന്നെ നമ്മളുടെ ഉണ്ടാവും. കരയാൻ നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചാണ്? ഏതെങ്കിലും മനുഷ്യൻ എവിടെയെങ്കിലും പോയി ട്രെയിനിങ് എടുത്തിട്ടുണ്ടോ കരയാൻ? ചിരിക്കാൻ ആരെങ്കിലും പഠിപ്പിച്ചാണ്? അല്ല. ഇതൊക്കെ എങ്ങനെ പഠിച്ചത്? കരയാനും ചിരിക്കാനും എങ്ങനെ പഠിച്ചത്? അങ്ങനെ പിന്നെ സ്വയം എന്ന് വെച്ചാൽ തനിയെ തോന്നിയോ കരയാമെന്ന്? അത് കണ്ടിട്ടാണോ പഠിച്ചത്? പ്രസവിച്ച ഉടനെ ഇല്ലയെന്ന് വിളിച്ച ആരെ കണ്ടിട്ടാണ്? അടുത്ത് പേരെ ആരെങ്കിലും ഉണ്ടെന്ന് വിളിച്ച അത് കണ്ടിട്ടാണ് വിളിക്കാൻ തുടങ്ങിയത്? സഹജമാണത്. വികാരങ്ങളിലെ മനുഷ്യന് സഹജമായി പ്രകടമാകുന്നതാണ്. അതുപോലെയാണ് ഈ അനുകമ്പ, സത്യം തുടങ്ങിയ എല്ലാ വികാരങ്ങളും മനുഷ്യന് സഹജമായി വരുന്നതാണ്. ആ സാമൂഹ്യ ജീവിതത്തിൽ അതിന്റെ രൂപഭാവങ്ങൾക്കെല്ലാം മാറ്റം വരും. സമൂഹമായി മനുഷ്യൻ ജീവിക്കുമ്പോൾ ഇത് സമൂഹത്തെ രൂപപ്പെട്ടു വരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. നല്ലതും ചീത്തയും എല്ലാം രൂപപ്പെട്ടു വരുന്നതാണ്. അപ്പൊ ചീത്ത എന്ന് പറയുന്നത് ദോഷമാണെന്ന് കാണുമ്പോൾ നല്ലതിനെ തിരഞ്ഞെടുക്കും. അങ്ങനെയാണ് മനുഷ്യനിലെ മൂല്യബോധം ഉണ്ടാകുന്നത്. അല്ല, ഏതെങ്കിലും പുരാണങ്ങൾ പഠിപ്പിക്കുന്നതല്ല. അത് പഠിച്ചെന്ന് വിചാരിച്ചിട്ടും ഉണ്ടാകത്തുള്ളൂ. പിന്നെ സമൂഹം തീരുമാനം വളർത്തിക്കൊണ്ടുവരും. സമൂഹം നോക്കുമ്പോൾ നമ്മുടെ സമൂഹത്തിന്റെ ആഭ്യന്തരമായ സുരക്ഷ, സമൂഹത്തിന്റെ ഗതി, മുന്നോട്ടുള്ള ഗതി, ഇതൊക്കെ ആവശ്യമാണെന്ന് കരുതുമ്പോൾ മനുഷ്യൻ ഇത്തരം മൂല്യങ്ങളെ, സമൂഹങ്ങൾ ഇത്തരം മൂല്യങ്ങളെ സംരക്ഷിച്ചു കൊണ്ടുവരും. അപ്പൊ മനുഷ്യനിങ്ങനെ പരിണാമപരമായി നൂറ്റാണ്ടുകൾ കൊണ്ട് പഠിച്ചെടുത്ത കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിനെ എന്താണ് മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്, അതിൽ കൃത്രിമത്വം ഉണ്ടാക്കുന്ന മതങ്ങളും ഇത്തരം ഗ്രന്ഥങ്ങളും ഉണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ എന്ത് ചെയ്യുന്നു, പരസ്പരം മല്ലടിക്കുന്നത്, കൊല്ലാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് എന്താണ്, ഒരു ജാതി എന്ന് പറയുന്നത് അത് സനാതനമാണ്. മനുഷ്യനുണ്ടായപ്പോഴേ അവനൊരു ജാതിയാണെന്ന് അവന് തിരിച്ചറിയാം എന്ന് പറയുന്ന അതുകൊണ്ടാണ്. ശരി.